ചോദിക്കുന്ന സൂത്ര ശിവഭാഷ്യം അദ്ദേഹം 3:2 അധികണ്ണം 1 സൂത്രം 3 മായ മാത്രം തോ കസ്തീന അനഭിവ്യക്ത സ്വരൂപത്വ സ്വപ്നം മായാമയമാണ്. മായ മാത്രമാണ്, മായാകാര്യമാണ്. സ്വപ്നത്തിലെ സൃഷ്ടികളെല്ലാം മായാകാര്യമാണ്. അത് ഏത് പറയണം? കാർസ്നേന അനഭിവ്യക്ത സ്വരൂപത്വ, അതിന് കാർസ്ന്യ അഭിവ്യക്തിയില്ല. എന്താണ് ഈ കാർസ്ന്യ അഭിവ്യക്തി? അത് വ്യാഖ്യാനിക്കുന്നു പരമാർത്ഥ വസ്തുധർമ്മേണ. പരമാർത്ഥ വസ്തുധർമ്മത്തിൽ എന്ന് വെച്ചാൽ ജാഗ്രതത്തിലുള്ള വസ്തുധർമ്മങ്ങളോടുകൂടിയല്ല സ്വപ്നത്തിലെ പദാർത്ഥങ്ങൾ അനുഭവപ്പെടുന്നത്. അതെന്താണ്? അതാണ് അത് വിശദീകരിക്കാനാണ് പറഞ്ഞത്. ദേശകാല നിമിത്ത സമ്പത്തിരബാധശ്ച, ജാഗ്രതത്തിൽ ഉള്ള ദേശകാല നിമിത്ത സമ്പത്തി സ്വപ്നത്തിലില്ല. ജാഗ്രതത്തിൽ അബാധമാണ്, സ്വപ്നത്തിൽ ബാധ സംഭവിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. നഹി പരമാർത്ഥ വസ്തുവിഷയാണി ദേശകാല നിമിത്താനി അബാധാശ്ച സ്വപ്നെ സംഭാവ്യന്തേ. അത് തന്നെ വിശദീകരിക്കുകയാണ്. പരമാർത്ഥ വസ്തുവിഷയമായിട്ടുള്ള ദേശകാല നിമിത്തങ്ങൾ അത് സ്വപ്നത്തിലില്ല. പിന്നെ അബാധ, അത് ഏറ്റവും മുഖ്യം. അത് അവസാനം പറഞ്ഞു. ഇതെല്ലാം ഭാഷ്യകാരം വിശദീകരിക്കുന്നു ഓരോന്ന്. അത് ഓരോന്നായിട്ട് പറയുന്നു. ന തവ സ്വപ്നെ രഥാദീനാം ഉചിതോ ദേശ സംഭവം. സ്വപ്നത്തിൽ ഉചിത ദേശമില്ല എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിൽ രഥാദികൾക്ക് ഏതാണോ ഉചിത ദേശമായിരിക്കുന്നത് അത് സ്വപ്നത്തിലില്ല. നമ്മുടെ അനുഭവത്തെ, ജാഗ്രത സ്വപ്നമെന്ന് പറയുന്ന ആ അനുഭവത്തെ ആശ്രയിച്ചു പറയുന്നു. അത് മായാമയം എന്നുള്ളതിനെ എങ്ങനെ മനസ്സിലാക്കണം? അടുത്ത സൂത്രത്തിൽ പറയും. സ്വയം ജ്യോതിഷ്ഠും പുരുഷൻ സ്വയം ജ്യോതിഷാണ്. അതെങ്ങനെ മനസ്സിലാക്കണം? എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വപ്നത്തിൽ ഉചിത ദേശം എന്ന സംഭവത്തിൽ അതില്ലല്ലോ സ്വപ്നത്തിൽ. അത് വിശദീകരിക്കുന്നു. നൈ സംവൃത്തെ ദേഹ ദേശേ ശ്രദ്ധാതയോ അവകാശം ലഭേരൻ. ഇവിടെ ദേഹദേശം സംവൃതമായിരിക്കുന്ന ദേഹദേശം എന്ന് വെച്ചാൽ ചുരുങ്ങിയ ദേശം എന്നുള്ള അർത്ഥത്തിലാണ്. പരിച്ഛിന്നമായിരിക്കുന്ന ദേശമാണ്. താൻ ദേഹത്തിൽ ആണ് സ്വപ്നത്തെ കാണുന്നു. എന്തുകൊണ്ട്? ദേഹത്തെ ആശ്രയിച്ചാണ് ഉറങ്ങുന്നത്. ഉറങ്ങുമ്പോൾ താൻ ദേഹത്തിലാണ്. അങ്ങനെ ആ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പുരുഷൻ, ജീവൻ അല്ലെങ്കിൽ ആത്മാവ് സ്വപ്നത്തെ കാണുന്നു. വരഥം എന്ന് പറയുന്നത് ദേഹത്തെ കാണും വലുതാണ്. അതെങ്ങനെ ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങും? ഒതുങ്ങത്തില്ല. അതാണ് പറയുന്നത്. ഈ സമൃദ്ധേ ദേഹദേശേ, സമൃദ്ധമായ പരിച്ഛിന്നമായിരിക്കുന്ന പരിമിതമായിരിക്കുന്ന ചുരുങ്ങിയ ദേഹദേശത്തിൽ, ദേഹത്തിലെ ദേശം, ദേഹസ്ഥാനത്തിൽ രഥാതയോ അവകാശം ലഭേരൻ. രഥാദികൾക്ക് ഇടം ലഭിക്കത്തില്ല. അവകാശം, ഇടം അത് കിട്ടത്തില്ല. ഇരിക്കാൻ ഇടം കിട്ടത്തില്ല. സ്വപ്നത്തിൽ ആനയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആന അവിടെ? സ്വപ്നത്തിൽ ആന എവിടെയിരിക്കും? സ്വപ്നം നടക്കുന്ന ദേഹത്തിനുള്ളിലല്ലേ? അപ്പൊ ദേഹത്തിൽ ഒരു ആനയ്ക്ക് ഇരിക്കാനുള്ള ഇടമില്ല. അതാണ് ദേഹസമ്പത്തി ഇല്ല അവിടെ, ദേശസമ്പത്തി ഇല്ല. ദേശം അവിടെ സമ്പന്നമല്ല, പര്യാപ്തമല്ല, ആവശ്യത്തിനുള്ള ഏരിയ ഇല്ല എന്നാണ് പറയുന്നത്. സ്വപ്നം കാണുമ്പോൾ അത് സത്യമാണോ? ഇല്ല. ജാഗ്രത്തിൽ അങ്ങനെയല്ല, ആനയ്ക്ക് നിൽക്കാൻ സ്ഥലമുണ്ട്, അത് ദേഹബാഹ്യമാണ്. സമൃദ്ധേ ദേഹ ദേശേ രഥാദയോ അവകാശം ലഭ്യേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേഹ സ്വപ്നം ബാധ ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പൂർവ ജാഗ്രത ഇപ്പോൾ ഇല്ല, പക്ഷേ എന്നാലും ആ ജാഗ്രത മായാമയമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് അതിന് ബാധ സംഭവിക്കുന്നില്ല. ബാധ സംഭവിക്കുന്നില്ല, നമുക്ക് ഇത്രേ പറയാൻ പറ്റും, അതിപ്പോ ഇല്ല, ആ ദേശം ആ കാലം ഒന്നും ഇപ്പോ ഇല്ല. അതെല്ലാം കാലത്തോട് ബന്ധപ്പെട്ടതാണ്, പൂർവ്വകാലത്തോട് ബന്ധപ്പെട്ടതാണ്, കാലവിശിഷ്ടമാണ്, പൂർവ്വകാല വിശിഷ്ടമാണ്. ഇപ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ വർത്തമാനകാല വിശിഷ്ടമായിട്ടാണ് ഉള്ളത്. അപ്പോൾ പൂർവ്വകാല വിശിഷ്ടമായി ഒന്നും തന്നെ ഇല്ല, കാരണം കാല ആച്ഛാദിതമായിട്ടാണ്, കാലപരിമിതമായിട്ടാണ് നമുക്ക് വസ്തുവിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നത്. കാലബോധം ഇല്ല, വസ്തുബോധം ഉണ്ട്, അങ്ങനെ ഒരു അവസ്ഥ നമുക്കില്ല. കാലമാണ് ഈ അനുഭവത്തെ ബന്ധിപ്പിക്കുന്നത്. എങ്ങനെ? ഇത് വർത്തമാനം, അത് ഭൂതം, ഇനി വരാൻ പോകുന്നത് ഭാവി എന്നിങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം കാലം ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാലബന്ധനത്തോടുകൂടി മാത്രമേ നമുക്ക് വസ്തുബോധം ഉണ്ടാകത്തുള്ളൂ. കാലത്തെ വിടുക, വസ്തുബോധം ഉണ്ടാകുക നടക്കില്ല. കാലം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള കാലം, ഭൂതം, വർത്തമാനം, ഭാവി എന്ന് മൂന്നായി പിരിയുന്നു. അത് ഭൂതം, അത് പോയാൽ പിന്നെ പോയത് തന്നെ തിരിച്ചു പഠിക്കാൻ പറ്റത്തില്ല. ഭൂതം എന്ന അവസ്ഥയിലേക്ക് കാലം, അത് ബുദ്ധിയുടെ ഒരു അത്ഭുതകരമായ ഒരു വിശേഷതയാണ് ഈ കാലബോധം. അതിന് പറയുന്നത് തന്നെ എന്താണ്? കാലബോധം. അങ്ങനെ ഒരു മൂർത്തമായ വസ്തുവിനെ നമുക്ക് കിട്ടാനില്ല. ഇത് കാലമാണ്, പക്ഷേ അത് കേവലം ബുദ്ധിയുടെ ഒരു ബോധം മാത്രമാണ്, ഒരു കണക്കുകൂട്ടലാണത്. വാച്ചിൻ്റെ സൂചി നമ്മളെ നമുക്ക് കാലത്തെ കാണിച്ചു തരുന്നില്ല. അതിൽ നോക്കിയാൽ സൂചിയെ കാണാൻ പറ്റും, അവിടെ എഴുതിയിരിക്കുന്ന അക്കങ്ങളെ കാണാൻ പറ്റും. കാലത്തെ നമുക്ക് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നാലും കാലത്തെക്കുറിച്ച് നമുക്ക് പര്യാപ്തമായ ധാരണയുണ്ട്, വ്യക്തമായ ബോധമുണ്ട്. ആ കാലബോധത്തിന് ഏതെങ്കിലും ഒരു തരത്തിൽ തകരാറ് വന്നാൽ അതിൻ്റെ അർത്ഥം ബോധത്തിന് തകരാറ് വന്നെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നവർക്ക് എന്താണ് ഇന്നലെ, ഇന്ന്, നാളെ ഇതിൽ ആശയക്കുഴപ്പം വരും, പിന്നെ ആകെ തകരാറായി. അപ്പോൾ കാലത്തിൻ്റെ ആ ക്രമികമായ ഒഴുക്ക്, അതിന് യാതൊരു തരത്തിലുള്ള വ്യതിയാനവും നമ്മുടെ അനുഭവത്തിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ കുളമ്പാറ അല്ലാതെ വേറെ ഒരു ശരണമേ ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമം. ഇതെല്ലാം പിന്നെ വേറെ ഒരു പരിഹാരമില്ല. എപ്പോഴും ഞാനിങ്ങനെ കുളമ്പാറ എന്ന് പറയുന്നത് ചിലർക്ക് പിടിക്കുന്നില്ല. ആശ്രമം എന്ന് പറഞ്ഞാൽ പിന്നെ എന്നോട് ആർക്കും വിരോധം വരത്തില്ലല്ലോ. എന്താണ് അത് പറയും? ആ കാലബോധത്തിൻ്റെ താളം തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ബോധത്തിൻ്റെ താളം തെറ്റിപ്പോയി. ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളതിൽ ആകെ ഒരു കുഴഞ്ഞുമറിയൽ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഈ ബോധത്തെ ഈ അനുഭവങ്ങളുമായി വളരെ ദൃഢമായി ബന്ധിച്ചിരിക്കുന്ന ഒന്നാണ് കാലബോധം. അതും ഒരു ബോധമാണ്. അതിനപ്പുറം അതിന് യാതൊരു തരത്തിലുള്ള വസ്തുസത്തയും നമുക്ക് ഇന്ദ്രിയഗ്രാഹ്യമായിട്ടില്ല. ആരെങ്കിലും കാലത്തെ കണ്ടിട്ടുണ്ട്? പക്ഷെ എല്ലാവരും കാലത്തെ അറിയുന്നതാ ഇദാനീം, ഇവിടെ ഇപ്പോൾ ഈ വസ്തു സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് പറയും എന്താണോ സർവവും കാലപരിച്ഛിന്നമാണ് എന്ന് പറയും. ഇപ്പോൾ ഭൂതകാലത്തിലെ പദാർത്ഥങ്ങളെല്ലാം കാലപരിച്ഛിന്നമായതുകൊണ്ട് കാലപരിച്ഛിന്നമായ പദാർത്ഥം ഭൂതത്തിലേ ഉള്ളൂ. വർത്തമാനത്തിൽ വരുമ്പോഴോ ഈ വർത്തമാന കാലപരിച്ഛിന്നമായ വസ്തുവാണുള്ളത്. ഭാവിയിലേക്ക് നോക്കിയാലോ ഭാവി കാലപരിച്ഛിന്നമായ വസ്തു എന്ന് വെച്ചാൽ കാലം കൊണ്ട് പരിമിതപ്പെടുത്തിയ വസ്തുക്കളുടെ അനുഭവമേ നമുക്കുള്ളൂ. അത് നമ്മുടെ അറിവിൻ്റെ ഒരു പരിമിതിയാണെന്ന് പറയാം, അല്ല അറിവിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു സാധ്യതയാണ്. അതിലൂടെയാണ് നമ്മൾ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭാവിയെക്കുറിച്ച് ദീർഘ ദർശനം ചെയ്യുന്നതും ഭൂതകാലത്തിൻ്റെ ചരിത്രത്തെ സ്മരിക്കുന്നതും എല്ലാം എന്താണ് കാലത്തിലൂടെയാണ്. അപ്പോൾ അത് പരിമിതമെന്ന് പറയാൻ പറ്റില്ല. അതിൽ ബോധത്തിൻ്റെ അനന്തമായ സാധ്യതകളുണ്ടെന്നൊക്കെ പറയും. രണ്ടു തരത്തിലും പറയാം. പക്ഷെ അത് പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുന്നു കാരണം ഈ കാലബന്ധത്തെ നമുക്ക് വിച്ഛേദിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ ഇരുന്നു കൊണ്ടൊന്ന് ഭൂതത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും കഴിയത്തില്ല. ഭാവിയിലേക്കൊന്ന് ചാടാമെന്ന് വിചാരിച്ചാലും പറ്റില്ല. ഭൂതത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഭാവിയെ ഇവിടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതൊക്കെ ഭാഗികമായിട്ടാണ് എന്തെങ്കിലും നടക്കുന്നത്. സ്മൃതി രൂപത്തിൽ ഭൂതത്തെക്കുറിച്ച് നമുക്ക് ചില ബോധമുണ്ടാകും. ഭാവിയെക്കുറിച്ച് എന്താണ് ചില ഊഹം എന്നുള്ള രീതിയിൽ ചില ബോധമുണ്ടാകും. നമ്മളെ വർത്തമാന കാലം വർത്തമാന വിഷയങ്ങളോട് ദൃഢമായി കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കാലത്തിൻ്റെ പരിമിതി എന്നും പറയാം, രണ്ടു തരത്തിലും പറയാം. അപ്പോൾ ആ ഒരു കാല ഇവിടെ പറയുന്ന എന്താണ് കാല സമ്പത്തി. ഇവിടെ കാലത്തെ ഒരു സമ്പത്തായിട്ടാണ് പറയുന്നത്. ആ കാല സമ്പത്ത് ജാഗ്രത്തിലേ ഉള്ളൂ. ജാഗ്രതും പൂർവമാണ്, സ്വപ്നവും പൂർവമാണ്. പൂർവമാണെങ്കിലും ആ കാലസമ്പത്തി ജാഗ്രതയിലേ ഉള്ളൂ, സ്വപ്നത്തിൽ ഇല്ല. അതുകൊണ്ട് പൂർവ വിഷയങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വരുന്നത് സ്മൃതി രൂപത്തിൽ പ്രത്യഭിജ്ഞാരൂപത്തിൽ എന്നിങ്ങനെ വരും. പക്ഷേ അത് കാലം അതിനെ പിറകിലോട്ട് പിടിച്ചു വലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് എന്താകാൻ പറ്റത്തില്ല, വർത്തമാനമാകാൻ പറ്റത്തില്ല. ഭാവിയും തഥൈവ, അതിനൊരിക്കലും വർത്തമാനമാകാൻ കഴിയത്തില്ല. അപ്പോൾ കാലം എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ സാധനമാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ ചിലയിടത്ത് മായ, അവിദ്യ എന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നു നമ്മുടെ അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമ്മുടെ ബാഹ്യബോധം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാര്യമാണ്. കാലത്തിൻ്റെ ഒരു കാലം കൽപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂട്, അതിലൂടെ മാത്രമേ നമുക്ക് വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. അതിനെ ഭേദിച്ചു പോകാൻ പറ്റുന്നില്ല. ഉണ്ട്. നമ്മുടെ അനുരോചനീയത്തിന് അർത്ഥം വേറെയാണ്. മായ എന്നൊക്കെ പറയുമ്പോൾ അത് സത്യവും അസത്യവും എന്നുള്ള വേർതിരിവിലാണ് പറയുന്നത്. സത്യമെന്നോ അസത്യമെന്നോ നിർവചിക്കാൻ കഴിയാത്തത്, ബാധിതമാകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്ന ആ രീതിയിലല്ല. കാലമെന്ന് പറയുന്നത് ബാധിതമല്ല. എന്തുകൊണ്ട്? അത് നമ്മളതിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതം, അതാണ് ഭൂതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? അത് സത്യമായിരുന്നു. എൻ്റെ ഭൂതകാലം എന്ന് പറയുന്നത് എനിക്ക് സത്യമായിരുന്നു. അത് എനിക്ക് പറയാൻ പറ്റില്ല, അത് സ്വപ്നം പോലെ മിഥ്യയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്നിടത്താണ് അനിർവചനീയം എന്ന് പറയുന്നത്. ഇനി കാലത്തെ അനിർവചനീയം എന്ന് ബോധിക്കണമെങ്കിൽ അതിന് ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനം വേണം. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ കാലം നമ്മുടെ അനുഭവത്തിൽ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുകയാണ്. വ്യാവഹാരികമായ ഈ അനുഭവവും ജാഗ്രത അനുഭവവും സ്വപ്നം എന്ന് പറയുന്ന മായ അനുഭവവും തമ്മിൽ. അങ്ങനെ വരുമ്പോൾ സ്വപ്നത്തെ നമുക്ക് പറയാം അത് അനുഭവജനീയമാണ്, കാലത്തെ അത് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് പറയുന്നു? കടന്നുപോയി കാലം, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് സത്യമായിരുന്നു. ഭൂതം സത്യമാണല്ലോ, എല്ലാം ഞാൻ അനുഭവിച്ചു വിട്ടതാണ്. പിന്നെ അതിൻ്റെ സ്മൃതിയുണ്ട്. ആ സ്മൃതിയും സ്വപ്നസ്മൃതി പോലെയല്ല. സ്വപ്നസ്മൃതി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചറിയാം എന്താണ്, അത് അസത്യമായിരുന്നു. അതുകൊണ്ടാണ് മായാമയം എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള സമാനത എന്താണ്? സാധർമ്മ്യം. സ്വപ്നവും പൂർവ്വ ജാഗ്രതയും തമ്മിലുള്ള സാധർമ്മ്യം എന്താണ്? ശരിയാണ്, രണ്ടിനെയും വർത്തമാനത്തെ സ്മൃതിയാണ്. എന്നാലും മുഖ്യമായ സാധർമ്മ്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സാധർമ്മ്യം എന്താണോ, ആ രണ്ടിനെയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എങ്ങനെ? ഭൂതം പൂർവ്വജാഗ്രത് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം രണ്ടും അനുഭവമാണ്. എന്നിരിക്കലും ഈ കാലസമ്പത്തി ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭൂത പൂർവ്വജാഗ്രതനെ തിരിച്ചറിയുന്ന എങ്ങനെ? അതിതാ ഈ വർത്തമാന ജാഗ്രത പോലെ തന്നെ സത്യമായിരുന്നു. അതാണ് നമ്മുടെ സ്മൃതിയും നമ്മുടെ പ്രത്യഭിജ്ഞയും. പക്ഷേ സ്വപ്നത്തെ സംബന്ധിച്ചോ, അതെപ്പോഴാണോ അത് സ്മരണയിലേക്ക് വരുന്നത്, ആ സമയം തന്നെ രജ്ജു സർപ്പത്തെ പോലെയോ മരുമരീചികയോ പോലെയൊക്കെ ഉടൻ തന്നെ ആ ബാധജ്ഞാനം ഉണ്ടാകുന്നു. എന്താണോ അത് അസത്യമാണ്. അപ്പോൾ പൂർവ്വ അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പൂർവ്വ അനുഭവത്തിൻ്റെ സ്മൃതി അല്ലെങ്കിൽ പ്രതിഭിജ്ഞ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതല്ല ഇവിടുത്തെ വിഷയം. അതെല്ലാം സംഭവിക്കാം, പക്ഷേ ഇവിടെ അതിൻ്റെ ബാധ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിശേഷം. സ്വപ്നത്തെ നമ്മൾ സ്മരിക്കുന്നു, സ്മരിച്ചാലും നമ്മളറിയുന്നു അത് അസത്യമാണ്. പൂർവ്വ ജാഗ്രതനെയും സ്മരിക്കുന്നു, പക്ഷേ അസത്യമൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിനുള്ള ഹേതുക്കളാണ് പറയുന്നത്. അവിടെ ദേശസമ്പത്തിയുണ്ട്. ജാഗ്രത ചിന്തിക്കുമ്പോൾ അതൊക്കെ അസംഭാവ്യമായ കാര്യമാണ്. ഈ ശരീരത്തിലേക്കാണ് ഞാൻ സുഹൃത്തി കടന്നുപോയത്, ഈ ശരീരത്തിൽ തന്നെ ഉണർന്നു വന്നത്, തിരിച്ചു വന്നത് ഈ ശരീരത്തിൽ നിന്ന് തന്നെ. ഈ ശരീരത്തിലായിരുന്നു അപ്പോൾ എൻ്റെ, കാരണം അവിടെയാണല്ലോ സ്വപ്നം കണ്ടത്. ഇവിടെ പറയുന്നത് സുഹൃത്തിയിലേക്ക് കടന്നതിന് ശേഷം കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ്. അത് ഈ ശരീരത്തിലാണ് അനുഭവപ്പെട്ടത്. അവിടെ ഈ പറയുന്ന ആനയും കുതിരയും നിൽക്കുന്നതിനുള്ള ഇടമില്ല. അതുകൊണ്ട് ഒരിക്കലും അത് സത്യമാകാൻ വഴിയില്ല. ബാധ കൊണ്ട് തന്നെ അസത്യമെന്ന് ബോധിച്ചാലും ഇവിടെ എന്തിന് ഇതെല്ലാം പറയുന്നു? ഭാഷകാരം പറയുന്നു സ്വപ്നത്തിൽ ചില സൂചകങ്ങളുണ്ട്. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നു ആ സ്വപ്നം സത്യമായത്, കാരണം സ്വപ്നത്തിൽ ഒരു ദേവനെ കണ്ടു. അതുകൊണ്ട് കരുതുന്നു, താങ്കുന്നു, ഞാൻ ദേവനെ കണ്ടതുകൊണ്ട് സ്വപ്നം സത്യമാണോ? അതല്ല ഒന്നാം ഇവിടെ പറയുന്നു. സ്വപ്നത്തിൽ ദേവനെ കണ്ടെങ്കിൽ അത് സ്വപ്നത്തിൽ പിശാചിനെ കണ്ടതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. സ്വപ്നത്തിൽ പിശാചിനെ കണ്ടിട്ട് അത് സത്യമാണെന്ന് സ്വീകരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ട്. അതിനെ തള്ളിക്കളയാനാ ശ്രമിക്കുന്നു, അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അതിന് സ്നേഹത്തോടുകൂടിയാലും സ്വീകരിക്കത്തില്ല സ്വപ്നത്തിലെ പിശാച്. തള്ളിക്കളയത്തേയുള്ളൂ. പക്ഷെ ദേവനെ കണ്ട അങ്ങനെയല്ല, അത് വളരെ ഗൗരവത്തോടുകൂടി മറ്റുള്ളവരടുത്ത് പറയും, എനിക്ക് ഇങ്ങനെ ദർശനം സ്വപ്നത്തിലുണ്ടായി, ദേവൻ്റെ ഭയങ്കര സംഭവമായിരുന്നു, നിനക്കുണ്ടായില്ല. അതങ്ങനെ ഉണ്ടാവും, ഒരാളുടെ സ്വപ്നം വേറൊരാൾക്കുണ്ടാവും. അപ്പം അതിനെ സത്യമെന്ന് കരുതിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളുണ്ട്, സ്വപ്ന അനുഭവങ്ങൾ സത്യമാണെന്നുള്ള. അതുകൊണ്ടാണ് പറയുന്നത് അത് അസത്യമാണ്. അവിടെ ദേശസമ്പത്തിയില്ല, അത് തന്നെ വിശദീകരിക്കുന്നു. നഹി സമൃദ്ധേ ദേഹ ദേശേ രഥാദയോ അവകാശം ലഭേരൻ. സമൃദ്ധമായ ആ ദേഹദേശത്തിൽ രഥാദികൾക്ക് അവകാശം ഇല്ല, ഇടമില്ല. ബഹിർദേഹാസ്വപ്നം ദൃക്ഷ്യതി ദേശാന്തരിത ദ്രവ്യഗ്രഹണാ പറയുന്നു. അത് അങ്ങനെയല്ലല്ലോ, ഈ ദേഹത്തിന് പുറത്തുള്ള വസ്തുക്കളെ സ്വപ്നത്തിൽ കാണുന്നുണ്ടല്ലോ. ഇവരെ യുക്തിയാണ്, കാരണം ഞാനിവിടെ ശരിയാണ് ഈ ശരീരത്തിൽ ആണ് ഉറങ്ങിയത്, ഇവിടെ തന്നെയാണ് സ്വപ്നം കണ്ടത്, പക്ഷേ ഞാൻ കണ്ടത് താജ്മഹലിനെയാണല്ലോ. സംഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ ദേഹത്തിന് പുറത്തുള്ള താജ്മഹലിനെ കണ്ടു, ആ താജ്മഹലിനെ നിൽക്കാൻ അവിടെ സ്ഥലമുണ്ടല്ലോ. ഡൽഹിയിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അവിടെ എവിടെയെങ്കിലും താജ്മഹൽ നിൽക്കും. അപ്പം നേരത്തെ പറഞ്ഞ ഇടമില്ല എന്ന് പറയുന്ന ദോഷമില്ലല്ലോ, അങ്ങനെയും പറയാമല്ലോ. അതാണ് ബഹിർദേഹാത് ദേഹാത് ബഹി സ്വപ്നം ദൃക്ഷ്യതി, സ്വപ്നത്തെ കാണുന്നു. അങ്ങനെ കാണാറുണ്ട്, ഇനിയും കാണും. ദേശാന്തരിത ദ്രവ്യഗ്രഹണ, ദേശാന്തരിതമായ അന്യദേശത്തിലുള്ള ദ്രവ്യത്തെ വസ്തുവിനെ കാണുന്നതുകൊണ്ട്. അതുമാത്രമല്ല, ഇതിലെല്ലാം ശ്രുതിയും അഭിപ്രായം പറയും. ദർശയതി ജയശ്രുതിർ ബഹിർദേഹാത് സ്വപ്നം. ശ്രുതിയും പറയുന്നുണ്ട് ദേഹത്തിൻ്റെ പുറത്ത് സ്വപ്നമുണ്ടെന്ന്. ശ്രുതിയും വ്യക്തമായി പറയുന്നു ഇങ്ങനെ, ബഹിഷ്കുലായാ അമൃതശ്ചരിത്വ സ ഈയതി അമൃതോ യത്ര കാമം. ഇതും ജനകയാജ്ഞവൽക്യ സംവാദത്തിൽ പറയുന്നതാണ്. ബഹിഷ്കുലായാ, ഈ ശരീരക്കുല എന്ന് വെച്ചാൽ ശരീരം, ശരീരത്തിൽ നിന്ന് പുറത്തുപോയി അമൃത ഈ ആത്മാവ് ചരിത്വ സഞ്ചരിച്ചിട്ട് പുറമേ എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് സ ഈയത്തെ അമൃതോ യത്ര കാമം. സ അമൃത ആ ജീവാത്മാവ് എത്ര കാമം ഇയത്തെ, എവിടെ എവിടെയാണോ അവൻ്റെ കാമ്യമായ വസ്തുക്കളുള്ളത് അതിനേക്ക് അവിടേക്ക് അവൻ എത്തിച്ചേരുന്നു. ഇയത്തെ ഗച്ഛതി, ഇഷ്ടമുള്ളിടത്ത് അവൻ പോകുന്നു. അവൻ എന്താണോ ഇഷ്ടമുള്ളത് അവിടേക്ക് പോയി അതിനെയൊക്കെ അനുഭവിക്കുന്നു എന്നാണ്. വളരെ ദൂരത്തിലിരിക്കുന്ന താജ്മഹലിനെ സ്വപ്നത്തിൽ അവിടെ പോയി കണ്ട് ആ ഇതെത്ര മനോഹരം എന്നെല്ലാം അനുഭവിക്കുന്നു. ശ്രുതി തന്നെ പറയുകയല്ലേ, നിങ്ങൾക്ക് പ്രമാണ ശ്രുതിയല്ലേ, യുക്തികൊണ്ട് മാത്രം സമർത്ഥിച്ചാൽ പോരല്ലോ. ഇത് സ്ഥിതിഗതി പ്രത്യഭേദശ്ച നിഷ്ക്രാന്തേ ജന്തൗ സാമഞ്ജസ്യം അശ്നുവീതേതി. സ്ഥിതിഗതി പ്രത്യഭേദം എന്നാണ്. സ്ഥിതിഗതി പ്രത്യഭേദം എന്ന് വെച്ചാൽ ഇവിടെയാണ് സ്ഥിതി എന്ന് പറയുന്നു, അല്ല ഗതിയുണ്ട്. സ്ഥിതി അല്ല ഗതി ഉണ്ട് എന്നുള്ള പ്രത്യേക ഭേദം, ജ്ഞാനഭേദം. സിദ്ധാന്തി എന്താ പറയുന്നത്? സ്ഥിതി ദേഹത്തിനുള്ളിലാണ്. പൂർവക്ഷി എന്താണ്? അല്ല ഗതി പുറത്തുണ്ട്. ഇത് ഈ സ്ഥിതി ഗതി ഭേദം പ്രത്യക്ഷമാണല്ലോ. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വപ്നം അനുഭവമല്ലേ. അനിഷ്ക്രാന്തേ ജന്തോ, ജന്തോ അനിഷ്ക്രാന്തേ, ജന്തു എന്ന് വെച്ചാൽ ജീവൻ, എന്ന് വെച്ചാൽ ആത്മാവ്. അനിഷ്ക്രാന്തേ, ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിക്കാതെ സാമഞ്ജസ്യം അശ്നുവീത യുക്തിയെ പ്രാപിക്കുന്നില്ല, യുക്തിയുക്തമാകുന്നില്ല, സാമഞ്ജസ്യത്തെ പ്രാപിക്കുന്നില്ല, യുക്തിയുക്തമല്ല. പുറത്തു പോകാതെ ഈ അനുഭവം ശരിയാകത്തില്ല. അപ്പൊ സ്വപ്നത്തിൽ പുറമേ പോകുന്നു എന്ന ചിലർ ഇങ്ങനെ ഇങ്ങനെയുള്ള ദർശന അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് പോയി, കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ നിന്ന് പോയി, പുറത്ത് പോയി, അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇവരെല്ലാം പോയി കണ്ടിട്ട് വരുന്ന എല്ലാം കണ്ടതിനെ കണ്ടിട്ട് വരാൻ പറ്റൂ, പുതുതായി ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. കണ്ടതിനെ പോയി കണ്ടിട്ട് വരും, ദേഹം വിട്ട് യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ നിങ്ങൾ കാണാത്ത ഒരു സാധനം പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞു തരിക, അങ്ങനെ സഞ്ചരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റത്തില്ല. അപ്പം പിന്നെ ഈ കണ്ടിട്ട് വരുന്നു എന്ന് പറയുന്നത് എന്താ? സ്വപ്നം തന്നെ, അല്ലെങ്കിൽ സ്വപ്നം പോലെ തന്നെ? ഇതെല്ലാം എന്താണ്? ജാഗ്രതത്തിലെ ദൃഢമായ ഭാവനകൾ. ഈ ദൃഢമായ ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് അർത്ഥമില്ല. ഇപ്പം ഇവിടെ ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ നിരന്തരം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നാലും പുറത്തിറങ്ങും, തലയ്ക്കകത്തും ഒന്നും കാണത്തില്ല, ശൂന്യമായിരിക്കും. പക്ഷേ പുറത്തോട്ടിറങ്ങുമ്പോൾ ആരെങ്കിലും ഒരു തെറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം മാസങ്ങളോളം തലയിൽ നിന്ന് പോകത്തുമില്ല, കുത്തിക്കൊണ്ടിരിക്കും. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അത് കേൾക്കേണ്ടി വന്നല്ലോ, ഞാൻ നിരപരാധിയാണ്, എന്നെ പറഞ്ഞല്ലോ, മനസ്സിൽ നിന്ന് പോവുമോ? അപ്പോൾ ഭാവന എന്ന് പറയുന്നത് നിമിഷം കൊണ്ടത് നിമിഷം കൊണ്ട് അത് നമ്മുടെ മനസ്സ് കയറി പിടിക്കും. അപ്പോൾ ചെല്ലു പറയും, ഞാൻ താജ്മഹലിനെക്കുറിച്ച് വിചാരിച്ചേയില്ല, പിന്നെന്താ സ്വപ്നം കണ്ടത്? അതിന് ഒരുപാട് വിചാരിക്കുകയൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അത് വശക്കേടായി തലയ്ക്കകത്ത് കയറിയാൽ മതി, സ്വപ്നത്തിൽ അത് ഭീകരമായി തന്നെ വരും, ഒഴിവാക്കാനും പറ്റത്തില്ല. നിരന്തരം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ മനസ്സുകൊണ്ട് പോലും നിരൂപിക്കാത്ത കാര്യമാണ് എന്നൊക്കെ പറയാറില്ലേ ആൾക്കാർ. ഒരുപാട് നിരൂപണം ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിൽ പതിയുന്നതിന്. ഇതാണ് സ്വപ്നത്തിൻ്റെ വിശേഷത. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയി വരുന്നു എന്നൊക്കെ പറയുന്നവർ അതിനെക്കുറിച്ചൊന്നും ദീർഘമായ ഭാവനയൊന്നും ചെയ്തില്ലെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിൽ പതിഞ്ഞത് വളരെ പൂർവ സംസ്കാരങ്ങൾ, ബാല്യകാലത്തിലെ ചില സംസ്കാരങ്ങൾ വാർദ്ധക്യത്തിലുണ്ടെന്ന് വരുന്നത് അനുഭവത്തിലുണ്ടല്ലോ. എത്രയോ കാലമായി പൂർണ്ണമായും വിസ്മൃതമായിരിക്കും, അല്ലെങ്കിൽ വിസ്മൃത പ്രായമായ സംസ്കാരങ്ങൾ വാർദ്ധക്യത്തിന് സ്മൃതിയുണ്ടാകും. അപ്പോൾ നമ്മൾ പറയും, ഞാൻ പെട്ടെന്ന് ഓർത്ത് കുറേ കാലമായി മറന്നിരുന്ന കാര്യം എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെയാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ദേഹം വിട്ട് പോകുന്നവരൊക്കെ കാണുന്നത് മുമ്പ് എപ്പോഴെങ്കിലും മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ് പുറത്തു പോയി കാര്യം. അപൂർവമായി ഒന്നിനെ കാണാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ അപൂർവമായി ഒന്നിനെ കാണുന്നത് പൂർവ്വ സംസ്കാരങ്ങൾ പരസ്പര ബന്ധമില്ലാതെ കൂടിച്ചേരുമ്പോഴാണ്. ഇവിടെ നമുക്കെന്തായാലും കൊമ്പുള്ള മുയലിനെ കാണാൻ നമുക്ക് കഴിയത്തില്ല, ജാഗ്രതയിൽ കണ്ടിട്ടുമില്ല. പക്ഷേ സ്വപ്നത്തിൽ കാണും. എന്തുകൊണ്ട്? അവിടെ കൊമ്പിൻ്റെ സംസ്കാരമുണ്ട്, മുയലിൻ്റെ സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് സ്വപ്നത്തിൽ ദേവതകളൊക്കെ വരുന്നത്. ജാഗ്രതയിൽ ദേവതകളെക്കുറിച്ചുള്ള പല സങ്കല്പങ്ങളുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വപ്നത്തിൽ ശിവൻ സാരി ഉടുത്ത് വരും, അത് വരും. അപ്പോൾ സാരി ഉടുത്ത ശിവനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും, സ്വപ്നത്തിൽ വരാം. അപ്പോൾ ഉച്ഛൃംഖലമായ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് യാതൊരു വകതിരിവുമില്ലാതെ ശൃംഖലാബദ്ധമാകും. അപ്പോഴാണ് പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാകുന്നത്, ദർശനങ്ങളുണ്ടാകുന്നത്. ഇതൊക്കെ ആരുടെ മനസ്സിന് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ അനുഭവത്തിലൊന്നും ഒരു പുതുമയും കാണത്തില്ല, വാസ്തവികമായ പുതുമയൊന്നും കാണത്തില്ല. പിന്നെ നമ്മുടെ ഭാവനയിൽ, ഭാവനയിൽ എന്തും ഭാവന ചെയ്യാം. ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിലും ചന്ദ്രനെ കുറിച്ച് ഭാവന ചെയ്താൽ സ്വപ്നത്തിൽ ചന്ദ്രനിലെത്തോ. അത് ആ പുതുമകളെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേവലം ഭാവന അധിഷ്ഠിതമാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് ഈ പറയുന്ന ദർശനങ്ങളും സ്വപ്നങ്ങളും എന്നെല്ലാം പറയുന്നത് എല്ലാം മായാമയമാണ്. ഇത്രയുള്ള വ്യത്യാസം, ജാഗ്രതയിൽ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. അത് നേരത്തെ പറഞ്ഞല്ലോ, കാലം ദേശം ഇതെല്ലാം ഇതിനൊരു വ്യവസ്ഥയെ കൽപ്പിച്ചിരിക്കുന്നു. അവ്യവസ്ഥയും ബുദ്ധി കൽപ്പിതം തന്നെ. സ്വപ്നത്തിലേക്ക് പോകുമ്പം ആ വ്യവസ്ഥകളെല്ലാം നഷ്ടപ്പെടുന്നു. വ്യവസ്ഥയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് മഹാത്ഭുതമെന്ന് തോന്നും. അതിശയം ആശ്ചര്യം എന്നൊക്കെ പറയുന്ന അതല്ലേ. നമുക്ക് കാര്യകാരണയുക്തമായി ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം വരുമ്പോഴാ പറയുന്നു, അതൊരു വലിയ അത്ഭുതമാണ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അത് അവ്യവസ്ഥിതമാണത്, അതുകൊണ്ടാണ് നമ്മളതിൽ അത്ഭുതത്തെ കാണുന്നത്. അല്ലെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതിൻ്റെ വ്യവസ്ഥയെ മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഓ അങ്ങനെയോ എന്നിങ്ങനെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതും സംഭവിക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്, അതും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമാണ് എന്ന് തിരിച്ചറിഞ്ഞ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ദേശസമ്പത്തിയുണ്ട്, സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്പത്ത്, സമ്പത്തെന്ന് പറഞ്ഞ സമ്പത്തെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പഠിച്ച് ഉള്ളതും കൂടെ പോയി. സമ്പത്തെന്ന് പറഞ്ഞാൽ പഠിക്കാത്തവരാരെങ്കിലും അർത്ഥം പറയട്ടെ, എന്താണ് പഠിക്കാത്തവരാരെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാത്തവരേ ഉള്ളൂ, അതുകൊണ്ട് ആരും വേണ്ടെന്നില്ല. എന്താണ് സമ്പത്തിൻ്റെ അർത്ഥം? ആ അത് തന്നെ, ഒരാളുണ്ട് പഠിക്കാത്തയാള്, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ധനം തന്നെ ദേശസമ്പത്തി. ജാഗ്രത്തിൽ എന്താണ് ദേശമാകുന്ന സമ്പത്തുണ്ട്, അത് സമ്പന്നമാണ്, പുഷ്ടമാണ്. എന്നുവെച്ചാൽ അത് വ്യവസ്ഥാപിതമാണ് എന്നാണ്. അതാണ് ഇതുവരെ വിശദീകരിച്ച്. അപ്പോൾ ജീവനെ സംബന്ധിച്ചിടത്തോളം യുക്തിയുക്തമായി ഗ്രഹിക്കണമെങ്കിൽ പൂർവക്ഷി പറയുകയാണ്, ഇത് അംഗീകരിച്ചേ മതിയാവും. വിട്ടുപോകുന്നു സ്ഥിതിയും ഗതിയും. ഇതിനകത്തായിരുന്നു തുടക്കം, പക്ഷെ പുറത്തൊക്കെ സഞ്ചരിച്ചു. ശ്രുതി വ്യാഖ്യാനിച്ച് പറയുന്നു, ന ഇത്യുച്യതേ നഹി സുപ്തസ്യ ജന്തോഹോ ക്ഷണമാത്രേണ യോജന ശതാന്തരിതം ദേശം പരിയേതും വിപരീതിഞ്ച തഥ സാമർഥ്യം സംഭാവ്യത്തെ. അതിനെ നിഷേധിക്കുന്നു, അത് ശരിയാകത്തില്ല. അപ്പോൾ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഇത് ഉറങ്ങിക്കിടന്നിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവന് അവൻ ഉണരുന്നതിന് പിന്നെ ക്ഷണം മതി. ഇതിനകത്ത് സ്വപ്നം സംഭവിച്ചിരിക്കും, അതാണ്. സ്വപ്നത്തിലെ ദീർഘകാല സംഭവങ്ങളെല്ലാം സ്വപ്നത്തിലെ കാലത്തിലാണ്, ജാഗ്രതയിലെ കാലത്തിലല്ല. പക്ഷേ താൻ ഉറക്കത്തിലേക്ക് പോയതും ജാഗ്രതയിലാണ്, തിരിച്ച് ഉറക്കത്തിൽ നിന്ന് വരുന്നതും ജാഗ്രതയിലാണ്. അപ്പോൾ വാച്ചിൽ നോക്കിയാൽ അറിയാം, ഇത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഞാൻ ഉറങ്ങി. പക്ഷെ അതിനകത്ത് കണ്ട സ്വപ്നം എന്ന് പറയുന്നത് നീണ്ട സ്വപ്നമാണ്. ആ സമയം കൊണ്ട് എന്താണ്, ഇവിടെ നിന്ന് ഡൽഹി പോയി താജ്മഹൽ കണ്ടിട്ട് വരാൻ കഴിയത്തില്ല, ഫ്ലൈറ്റിൽ പോയാലും കഴിയത്തില്ല. അപ്പോൾ പറയുന്നതിന് യുക്തിയില്ല. ഗതി എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല എന്നാണ്. നൈസുപ്തസ്യ ജന്തോഹോ സുപ്തജീവി. ജന്തു എന്ന് പറയുന്നത് ജനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ക്ഷണമാത്രേണ, ഒരു ക്ഷണം കൊണ്ട്. യോജന ശതാന്തരിതം ദേശം, നൂറുകണക്കിന് മൈലുകൾക്ക് അപ്പുറമുള്ള ദേശം. പണ്ടത്തെ കിലോമീറ്ററാണ് യോജന. പരിയേതും വിപരിയേതും, പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ച തത് സാമർഥ്യം സംഭാവ്യതേ, സാമർഥ്യത്തെ കൽപ്പിക്കാൻ സാധ്യമല്ല, അതിനുള്ള സാമർഥ്യം ഒരിക്കലും വരത്തില്ല. ക്വചിച്ച പ്രത്യാഗമന വർജിതം സ്വപ്നം ശ്രാവേതി കുരുഷഹുമദ്യശയാന നിദ്രയാഭിപ്ലുത സ്വപ്നെ പഞ്ചാലാൻ അഭിഗത ച അസ്മിൻ പ്രതിബുദ്ധേതി. പറയുന്നു ഈ സ്വപ്നത്തിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? സ്വപ്നത്തിൽ എന്ത് സംഭവിക്കാം? ഏത് കാര്യവും നമുക്ക് സ്വപ്നമായിട്ട് പറയാം. പലരും പലർക്കും പറ്റുന്നത് സ്വപ്നത്തെ ജാഗ്രതയായി തെറ്റിദ്ധരിക്കുകയാണ്. പലരെയും സംഭവിക്കും. അതൊക്കെ മനസ്സിൻ്റെ ചില അവസ്ഥകൾ, മനസ്സിന് ചിലപ്പോൾ അങ്ങനെ ചില അവസ്ഥകളൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജാഗ്രതയേത് സ്വപ്നമേത് ചിലർക്ക് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജാഗ്രത, ഏതാണ് ജാഗ്രത, ഏതാണ് സ്വപ്നമെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ ദോഷം? സ്വപ്നത്തെ ജാഗ്രതയായി ഭ്രമിച്ചു പോകും. അതുകൊണ്ട് എന്താ ദോഷം? ജാഗ്രതയിൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ സംഭവിച്ചിട്ട് അത് സ്വപ്നമല്ല ജാഗ്രത ആണെന്ന് ധരിച്ച്, അത് സത്യമാണെന്ന് ധരിച്ചിട്ട് അയാൾക്ക് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ഉണ്ടാകും. ഹിംസ ഇഷ്ടപ്പെടാത്തവൻ ഹിംസിക്കുന്നതായി സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് അത് ജാഗ്രത തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടാകുന്ന സംഘർഷം വളരെ വലുതായിരിക്കും. ആ മാനസിക സംഘർഷം അത് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നമാണ്. രോഗമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അതാണ് ആൾക്കാർ ഭൂതത്തെയും പ്രേതത്തെയും പിശാചിനെയും ഒക്കെ കാണുന്നത്. എന്നിട്ട് അവർ പറയും, എൻ്റെ അനുഭവമല്ലേ പിശാചെന്നെ മാന്തിയത്. പിശാചല്ല മാന്തിയത്, സ്വന്തം കൈകൊണ്ട് തന്നെയാണ് മാന്തിയത്. പക്ഷേ പറയൂ, എന്താണോ പിശാചാണ് എന്നെ മാന്തിയത്. അവരുടെ എന്താ അത് സംഭവിക്കുന്നത്? സ്വപ്നമാണ്. അത് ഇതുപോലെയുള്ള സ്വപ്നം കണ്ട് ഭയന്ന് സ്വപ്നത്തിൽ എഴുന്നേറ്റ് ഓടി കട്ടിലിൽ നിന്ന് താഴെ വീഴുന്നു, തല പൊട്ടുന്നു, മുട്ടുപൊട്ടുന്നു. സ്വപ്നത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷേ ചാടി എഴുന്നേറ്റ് ഓടി എവിടുന്ന്? സ്വപ്നത്തിലെ കട്ടിലിൽ നിന്നല്ല, ജാഗ്രതത്തിലെ കട്ടിലിൽ നിന്നതാണ് താഴെ വീണത്. ഇതുപോലെയാണ് സ്വപ്നത്തിൽ ചൊറിഞ്ഞിട്ട് പിശാച് ചൊറിഞ്ഞു എന്ന് പറയുന്നു. ചൊറിച്ചിലെല്ലാം ജാഗ്രത തന്നെ സംഭവിക്കുന്നു. പക്ഷെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അവസ്ഥത്തിൽ തന്നെ ചൊറിയും, പിശാചിനെയും കാണും, എന്നിട്ട് പറയും. അങ്ങനെ ചൊറിയുന്നവർ പലരും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ചൊറിഞ്ഞത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ചൊറിഞ്ഞ് മുറിഞ്ഞിരിക്കുന്നവർ കാണിച്ചിരുന്നത് എന്താ? ഇതാണ് ഈനാം ബേച്ചി. സ്വപ്നത്തിൽ ഈനാം ബേച്ചി എന്ന് ആ ചൊറിയുന്ന സാധനത്തിൻ്റെ പേര്. എത്ര പറഞ്ഞാലും അവരെ ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. ഇവിടെ എത്ര ഈനാം ബേച്ചികളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പുറത്ത് കണ്ട കാര്യം പറയണം. ഇവിടെ ഏതെങ്കിലും ഈനാം ബേച്ചി കണ്ടെന്നൊന്നും ആരും പറയരുത്. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല ഇത് കേവലം സ്വപ്നമായിരുന്നു. അവർ പറയുന്നത് എൻ്റെ അനുഭവമാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. എന്നുവെച്ചാൽ ജാഗ്രതയിൽ നമ്മുടെ യുക്തി കൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യുക്തിയേക്കാളും വലുതാണ് അനുഭവം. പക്ഷേ അവർ ബോധ്യപ്പെട്ടത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. നല്ല ഡോക്ടറും മരുന്ന് കൊടുത്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അതൊരു അത്ഭുതമാണ്. മരുന്നൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചൊറിയുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ചൊറിച്ചിട്ടില്ല. ഇപ്പോൾ ഈനാം ബേച്ചി കാണുന്നുണ്ടോ? ഇല്ല. ഇനാം വെച്ചി ഇവിടെ പോയി അതറിയത്തില്ല. ഇപ്പോൾ ഇനാം വെച്ചി ഇല്ലല്ലോ എന്ന് വിചാരിച്ച് മരുന്ന് നിർത്തും, വീണ്ടും ഇനാം വെച്ചി ചൊറിയാൻ തുടങ്ങും. ഇതാണ് അവരുടെ ഒരു തകരാറ്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളെല്ലാം സ്വപ്നമാണ്. ഇത് മാത്രമല്ല, ഇതിലും അപകടകരമായ ഒന്നുണ്ട്. സ്വപ്നത്തിലെ രോഗങ്ങൾ ജാഗ്രതയിലുണ്ടെന്ന് ധരിക്കുക. ഡോക്ടർമാരെ അടുത്ത് പോയി അത്രയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാലും ശരി, തലവേദന എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, വയറ്റുവേദന എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ സംഗതി എന്താ, സ്വപ്നത്തിലുള്ള ഇതാണ്. ജാഗ്രതയിൽ വന്നിട്ട് കടുത്ത തലവേദന എന്ന് പറയുന്നത്, സംഭവം നടന്നത് സ്വപ്നത്തിലാണ്. ഇതുമുണ്ട്. മനസ്സെന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. അത് നമ്മളെ എപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. അതിനാരും ഇതുവരെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അതിൽ ഇതൊക്കെ സംഭവിക്കാം, അതിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നുമില്ല. ഇവിടെ പറയുന്ന എന്താണ്, ഒരാൾ പറയുകയാണ്, ഞാൻ ഇവിടെ ഇന്ന് കിടന്ന് ഉറങ്ങി സ്വപ്നം കണ്ടു, ആ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡൽഹിയിലേക്ക് പോയി, പക്ഷെ ഞാൻ ഉണർന്നത് അവിടെയാണ്, ഇവിടെയല്ല ഉണർന്നത് അവിടെയാണ്. സ്വപ്നം കാണുന്നവന് സ്വപ്നത്തിൽ ഉറങ്ങാം, സ്വപ്നത്തിൽ തന്നെ ഉണരുകയും ചെയ്യാം, സ്വപ്നത്തിൽ തന്നെ സ്വപ്നവും കാണാം. ഇതൊക്കെ സ്വപ്നത്തിൽ സംഭവിക്കും. അതാണ് ഈ ചൊറിച്ചിലും മാന്തലും എല്ലാം വരുന്ന അതുകൊണ്ടാണ്. സ്വപ്നം അനുഭവത്തിൽ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത. ആ സമയത്ത് സ്വപ്നം സ്വപ്നമാണോ ജാഗ്രതാണോ ഇത്തരം സംശയങ്ങളൊന്നുമില്ല. നിശ്ചയാത്മകമായ ജ്ഞാനമാണ് സ്വപ്നം ജാഗ്രതാണോ. അങ്ങനെ ജാഗ്രതാണെങ്കിൽ അവിടെ ഉറങ്ങാമല്ലോ, സ്വപ്നം കാണാമല്ലോ, പിന്നെ ഉണരാമല്ലോ. അതുകൊണ്ട് ഒരാൾ പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ ഡൽഹിയിൽ പോയി, പക്ഷേ ഉണർന്നത് സ്വപ്നത്തിലാണ്, അവിടെയാ ഉണർന്നു സ്വപ്നത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടാകാം. ഒരിക്കലും അനുഭവമാണ് അതുകൊണ്ട് സത്യമാണെന്ന് ധരിക്കരുത്. സ്വന്തം യുക്തി കൊണ്ട് അത് സത്യമാണോ അസത്യമാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുക. ഇങ്ങനെയുള്ള വൈഷമ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്, ഇത് ജാഗ്രത അനുഭവമാണോ സ്വപ്നമാണോ? അയാളത് വിശദീകരിച്ചു തരുന്നു, ഇത് നിങ്ങൾക്കുണ്ടായത് കേവലം സ്വപ്നമാണ്, ജാഗ്രത അല്ല, അത് അസത്യമാണ് എന്ന് പറഞ്ഞാൽ അതും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിക്കുക. മൂന്നാമത്തെ വഴി അതാണ്. അല്ലാതെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. അത്തരം ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൊച്ചിത്ത് അങ്ങനെയും കേൾക്കുന്നുണ്ട്. എന്താണ് പ്രത്യാഗമന വർജിത സ്വപ്നം, തിരിച്ചു വരുന്നില്ല. ശ്രാവയതി, ചിലരൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നു, ചിലപ്പോൾ ഇതൊക്കെ പോലെ ശാസ്ത്രത്തിലും കാണും. എന്താണ് കുരുഷമം അദ്യ ശയാനഹ, ഇന്ന് ഞാനിവിടെ കുരുദേശത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ എൻ്റെ കട്ടിലിൽ കിടന്നു നിദ്രയ അഭിപ്ലുത, പക്ഷേ ഉറക്കത്തിലങ്ങ് മുഴുകിപ്പോയി, വളരെ ഗാഠമായ നിദ്ര കിട്ടി. പക്ഷെ അതിനിടയ്ക്ക് സ്വപ്നവും വന്നു. ആ നിദ്രയ അഭിപ്ലുത എന്ന് പറയുന്നത് എനിക്ക് സ്ഥലകാല ബോധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, അത് സമ്മതിക്കുന്നുണ്ട്. ഉറക്കത്തിലാർക്കാ സ്ഥലകാല ബോധമുള്ളത്? എന്നിട്ടും സ്വപ്നേ, സ്വപ്നമുണ്ടായി. പഞ്ചാലാൻ അഭിഗത, പഞ്ചാല ദേശത്തിലേക്ക് പോയി, ഇന്നത്തെ പഞ്ചാബ് എന്ന് വെച്ചു. അഭിഗതശ്ച അസ്മിൻ പ്രതിബുദ്ധശ്ച, അവിടെ പോയത് മാത്രമല്ല അവിടെ പോയി ഉണരുകയും ചെയ്തു. ഇത് ഇങ്ങനെ സ്വപ്നം സംഭവിക്കാം. സ്വപ്നത്തിൽ ഒരാൾ ഉണരാം, ഉണർന്നതായി സ്വപ്നം കാണാം. എങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ചൊറിച്ചിലല്ല. പിന്നെ എങ്ങനെ ഒന്ന് ഉണർന്നു എന്നാ പറയുന്നത്, അയാളുടെ അനുഭവമാണ്. ആ മൊത്തം ഒരു സ്വപ്നം, ഇതെല്ലാം കൂടെ ചേർത്ത ഒരു സ്വപ്നം. അത് അയാളുടെ അനുഭവമാണ്, അതയാളെ ബോധ്യപ്പെടുത്താൻ ഉള്ള യുക്തിയാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ അത് അയാളെ ബോധ്യപ്പെടുത്തുകയാണ്, ഈ സ്വപ്നമെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അവിടെയെങ്ങും പോയി ഉണർന്നില്ല, നിങ്ങളുടെ സ്വപ്നത്തിൽ ഇതെല്ലാം സംഭവിച്ചു എന്ന് പറയുന്ന കാര്യം ശരിയാണ്, അത് സ്വപ്നം മാത്രമാണ്. വ്യക്തമാക്കി കൊടുക്കുകയാണ്, ദേഹ ചേത് അപേയ പഞ്ചാലേഷു പ്രതിബുദ്ധിയത താൻ അസൗ അഭിഗതയിരി കുരുഷേവതു പ്രതിബുദ്ധിയത. പറയുന്നത് നിങ്ങൾ ദേഹത്തിൽ നിന്ന് പോയി അവിടെ പോയി ഉണർന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് ശരിയല്ല, കാരണം നിങ്ങളവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ ശരിക്കും ഉണർന്നത് എവിടെ? ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഉണർന്നു എന്നൊക്കെ പറയുന്നതും ഉറങ്ങിയെന്ന് പറയുന്നതും സ്വപ്നം കണ്ടെന്ന് പറയുന്നതും എല്ലാം ഈ സ്ഥലത്ത് തന്നെ. സാമാന്യമായി ഇത് പറഞ്ഞാൽ മനസ്സിലാകും. അത് നമ്മുടെ ആശ്രമങ്ങളിലൊക്കെ ഇതിൻ്റെ വളരെ അത്യാവശ്യമുണ്ട്. പുറത്താണ് പബ്ലിക്കിനോട് പറഞ്ഞാൽ അത്രയും ആവശ്യമുണ്ട്. ഇവിടെ ഇത് കൂടിയേ തീരും, കാരണം ഓരോരുത്തരും പറയുന്ന എന്താണ്, ഇതൊക്കെ എൻ്റെ അനുഭവമാണെന്നാണ്. കാരണം ഈ അനുഭവമാണ് ഒരാളുടെ അസ്തിത്വം, ഈ അനുഭവത്തെ പിടിച്ചാണ് അയാൾ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല, അതുകൊണ്ട് എത്ര പറഞ്ഞാലും മരുന്നും കഴിക്കത്തില്ല. കാരണം അത് ചെയ്താൽ പിന്നെ തൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടും. അതാണ് വിഭ്രാന്തിയെ ഒരു യഥാർത്ഥ അനുഭവമായി സ്വീകരിക്കുന്ന ഒരാളിന് അയാളുടെ അസ്തിത്വം എന്ന് പറയുന്നത് ആ വിഭ്രാന്തിയിലായിരിക്കുന്നു, അത് കളയാൻ അയാൾ ആഗ്രഹിക്കത്തില്ല ഒരിക്കലും. അത് വിട്ടാൽ പിന്നെ അയാളില്ല, അത് പിന്നെ സൂയിസൈഡ് പോയിന്റാണ് അവിടെ എത്തിക്കഴിഞ്ഞു. കൊടൈക്കനാലാണ് പിന്നെ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും അത് വിടാൻ ആഗ്രഹിക്കത്തില്ല. അതിന് പിന്നെ ഒരു പ്രയോഗമേ ഉള്ളൂ, നല്ല ഡോസ് ചെന്നു കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും. പക്ഷെ അത് അയാളെ അനുവദിക്കണ്ടേ? അപേയാ ദേഹത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ അപയാത് എന്നാണ് അപഗമിക്കുക, വിട്ടുപോവുക. പഞ്ചാലേഷു പ്രതിബുദ്ധിയേത ദേഹത്തിൽ നിന്ന് വിട്ടുപോയിട്ട് പഞ്ചാല ദേശത്ത് പോയി ഉണരുകയാണെങ്കിൽ, ഇവിടെ നിന്ന് പോയി ഡൽഹിയിൽ പോയി ഉണരുകയാണെങ്കിൽ, ഇന്ന താൻ അസൗ അഭിഗതയിരി. പക്ഷേ അസൗ താൻ ന അഭിഗത, അവൻ വാസ്തവത്തിൽ ആ ദേശത്തെ പ്രാപിച്ചിട്ടില്ല. ഇയാളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവമാണെന്ന് ആ 100 തവണ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് അയാൾക്കൊരിക്കലും ബോധ്യപ്പെടത്തില്ല. നാ താൻ എന്ന് പറഞ്ഞാൽ പഞ്ചാലാൻ, ആ ദേശത്തെ അസൗ അഭിഗത, ദേശ വാചക ശബ്ദങ്ങൾ ബഹുജനത്തിൽ പറയുകയും ഇത് കുരുഷേവത്തു പ്രതിബുദ്ധിത്, ഈ അഭിപ്രായത്തെക്കുറിച്ച് ശരിയായ ബോധമുള്ളയാൾ പറയുകയാണ്, എന്താണ് കുരുദേശത്ത് തന്നെയാണ് ഉണരുന്നത്. ഇനി അയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, ഏനച്ച അയം ദേഹേന ദേശാന്തരം അശ്നുവാനോ മന്യത്തെ തം അന്യേ പർശുസ്ഥാഹ ശയനദേശ ഏവ പശ്യന്തി. ഇങ്ങനെ ആരാണോ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ദർശനമുണ്ടായി ഇങ്ങനെ ഒരു ദർശനമുണ്ടായി, അവരോട് അവരുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നു, ഇല്ല നീ എങ്ങും പോയിട്ടില്ല, കൗൺസിലിംഗ്, നീതാ ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങി, ഇതാണ് നിൻ്റെ കട്ടൽ, ഇതാണ് നിൻ്റെ വീട്, ഇവിടെ തന്നെയാണ് നീ ഉണർന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇതിവിടെ പറയേണ്ട ആവശ്യമില്ലെന്നാണോ പറയുന്നത്? ഇതിവിടെ പറഞ്ഞെങ്കിൽ പിന്നെ എവിടെ പറയും? ഇത് നല്ല കൗൺസിലിംഗ് ആണ്. ഏക്കുമോ ഏക്കില്ലേ എന്നുള്ള കാര്യം വേറെ, പക്ഷെ ഭാഷകാരനോട് പറയുന്നത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. ദേഹാസ്യത് അപേയ ഏനച്ച അയം ദേഹേന ദേശാന്തരം അശ്നുവാനോ മന്യത്തേ. ഏന ദേഹേന, ഏതൊരു ദേഹം കൊണ്ടാണോ എന്നാണ് പറയുന്നത്. ഞാൻ ഈ ദേഹം കൊണ്ട് കണ്ടതാണ്, ഈ ദേഹം കൊണ്ട് അനുഭവിച്ചതെന്നൊക്കെ ദേഹത്തിൽ തൊട്ടല്ലേ പറയുന്നത്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, കാരണം ദേഹത്തെ കാണിച്ചു തന്നിട്ട് ഇതാ മാന്തിയിരിക്കുന്നുണ്ടോ. ഞാൻ നല്ല ഗാഠ നിദ്രയിലായിരുന്നു, അപ്പോൾ ആരാ ഇവിടെ വന്ന് മാന്തിയത്? ആ മുറിയിൽ വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാന്തുന്നവരും കടിക്കുന്നവരും ഒന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ദേഹേന ദേശാന്തരം അശ്വാന, വേറൊരു ദേശത്ത് പോയി വേറൊരു ദേശത്തെ പ്രാപിച്ചു എന്ന് പറയുന്നവൻ മന്യതേ. അവനോട് പിന്നെ എന്താ ഒരു വഴിയുള്ള തം അവനോട്. അന്യ പാർശ്വസ്ഥാഹ, അവൻ്റെ അടുത്തിരുന്നവർ ശയനദേശ ഏവ പശ്യന്തി, ഇതാ ഉറങ്ങിയ സ്ഥലത്ത് തന്നെ അവനെ കാണുന്നു. എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയാണ് ഉറങ്ങിയത്, ഇവിടെ തന്നെയാണ് ഉണ്ടെന്നത്. എന്നുവെച്ചാൽ ആ ദേശസമ്പത്തിയെ അവനെ ബോധ്യപ്പെടുത്തുകയാണ്, ഇതൊക്കെ ഈ ദേശത്ത് ഇവിടെയാണ് സംഭവിക്കുന്നത്. മറ്റേ സ്വപ്നത്തിൽ സംഭവിച്ചത് അവ്യവസ്ഥിതമാണ്, അവിടെ എന്ത് സംഭവിക്കാം, അതും ജാഗ്രതയും കൂടി കൂട്ടിക്കെട്ടരുത്. ആ പട്ടുനൂലും വാഴനാരും കൂടെ കൂട്ടിക്കെട്ടുന്ന പോലെ ആയിപ്പോ, രണ്ടും രണ്ടാണ്. കൂട്ടിക്കെട്ടിയെന്ന് വിചാരിച്ച് ഒന്നിനും മറ്റൊന്നിൻ്റെ ഗുണം ശോഭ ഒന്നും കിട്ടത്തില്ല. അപ്പം നിങ്ങളുടെ മനസ്സെന്ത് ചെയ്യുന്നു, ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ബന്ധിക്കുന്നു. എന്നിട്ട് അതിന് വിളിക്കുന്ന പേരാണ് ആത്മീയത. ചിലപ്പോൾ അങ്ങനെയും പേര് വിളിക്കാറുണ്ട് ചിലർ. തലയ്ക്ക് പിടിച്ച ആത്മീയമാണ്, പക്ഷെ ആ നടത്ത കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു പേശ കൊണ്ട് ലക്ഷണം കേടുണ്ട്. നടത്ത കൊണ്ട് തിരിച്ചറിയാം, സംസാരിക്കേണ്ട ആവശ്യം കൂടിയില്ല. ഇത്തരം പേരാ നടക്കുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ചെറിയ വിഷമുണ്ട്, വർത്തമാനം പറയേണ്ട കാര്യം കൂടിയില്ല. പക്ഷെ ഈ ആൾ സ്വയം വിചാരിക്കുന്ന എന്താണ്, എൻ്റെ തലയ്ക്ക് പിടിച്ച ആത്മീയതയാണ്, ഇതിനൊക്കെ എന്തോ അതീതനാണ്. കാല് ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും ആകാശചാരിയാണ് എന്നൊക്കെയാണ് സ്വയം വിചാരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ആത്മീയതയുടെ വെയിറ്റ് കൊണ്ട്. ഈ തലയിൽ കയറിയിരിക്കുന്ന ആത്മീയതയല്ല ഈ പറയുന്ന സാധനങ്ങളാണ്. പക്ഷെ അത് തിരിച്ചറിയണ്ടേ? ഹെഡ് വെയിറ്റിൻ്റെ കാരണം ആത്മീയത അല്ല ഈ പറയുന്നതാണ്. ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും കൂട്ടി ബന്ധിക്കുന്നതാണ് തകരാറ്. ആ ശബ്ദത്തിൻ്റെ സാധാരണ അർത്ഥം എന്ന് പറയുന്നത് ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് അശ്നാദി. പക്ഷെ അത് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നേടുക, പ്രാപിക്കുക, എത്തിച്ചേരുക ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ദേശാന്തരത്തെ പ്രാപിക്കുന്നവനായി കരുതുന്നു, അപ്പോൾ പ്രാപിക്കുന്നവനായി എന്നർത്ഥം വരും. ബുദ്ധിയതാന്നോ ബുദ്ധിയതയെന്നോ? എവിടെ? ആ മുമ്പ് ദേഹാത്, അത് ഇതാണോ ലിംഗിൻ്റെ പ്രയോഗമാണ്. ദേഹാത് അപ്പയ്യ, ദേഹത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ ചേത് പാഞ്ചാലേഷു പ്രതിബുദ്ധിയത്, പാഞ്ചാലത്തിൽ ഉണർന്നേനെ എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ നിന്ന് വിട്ട് പോകുന്നുമില്ല, പാഞ്ചാലത്തിൽ ഉണരുന്നുമില്ല. അതിൻ്റെ നേരെ വിപരീത അർത്ഥം എടുക്കും. ദേഹേന ദേശാന്തരം അശ്നുവാന മന്യതേ തം അന്യേ പാർശ്വസ്ഥാഹ ശയനദേശ ഏവ പശ്യന്തി. പക്ഷെ അടുത്തിരിക്കുന്നവൻ, ഈ സ്വപ്നത്തിൽ സഞ്ചരിച്ചവനും ഉണർന്നവനും എന്നല്ല, അടുത്തിരിക്കുന്നവന് എന്ന് വെച്ചാൽ ജാഗ്രത്തിൽ, ശരിയായ ജാഗ്രതയിലിരിക്കുന്നവൻ അവിടെ തന്നെ കാണുന്നു. സ്വപ്നം മായാമയമാണ്, അവിദ്യാമയമാണ്. ഇവിടെ വ്യാഖ്യാതാക്കൾ പറയും, ഇവിടെ ഭാഷകാരൻ മായ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെയാണ് അദ്വൈതത്തിൽ. ഈ മായ അവിദ്യ എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്. സാധാരണ പറയാറുണ്ടല്ലോ, ഈശ്വരൻ്റെ മായ, ജീവൻ്റെ അവിദ്യ, അങ്ങനെയൊക്കെ വിഭജിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ സ്വപ്നം, ഈശ്വരൻ സ്വപ്നം കാണുന്നതിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്, ജീവന്റെ സ്വപ്നത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് ജന്തു. അപ്പോൾ ജന്തുവിൻ്റെ മായ എന്ന് പറയുന്നത് ജന്തുവിൻ്റെ അവിദ്യ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അത് വ്യാഖ്യാനത്തിൽ പറയും, ഭാഷ്യരത്നപ്രഭയിൽ അത് പറയും. രണ്ടും ഒന്ന് തന്നെയെന്ന് കാണിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ ചിലട് കിടന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ രണ്ടിനെയും രണ്ടായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ, ഒന്നാകാനേ പാടില്ല, രണ്ടായി തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു ഈ അദ്വൈതികളിൽ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. അവരിത്തരം ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കണം, അങ്ങനെയൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് ദേശസമ്പത്തി എന്നുള്ള പ്രധാന വ്യത്യാസം കൊണ്ട് തന്നെ സ്വപ്നത്തിൽ യാതൊരു തരത്തിലുള്ള സത്യത്വവും ഇല്ല. രണ്ടിനെയും വേറിട്ട് തന്നെ കാണാൻ കഴിയുമെങ്കിൽ ഭാഗ്യവാന്മാർ എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്.